ആഗ്രഹമില്ലാത്ത ആരാ? പക്ഷെ അത് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഞാനീ പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സന്യാസം, ഇവിടുത്തെ സന്യാസിമാരെ കുറിച്ചും സന്യാസത്തെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നത് ആരെങ്കിലും പ്രത്യേകിച്ച് വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ വേണ്ടി പറയുന്നതല്ല. നമ്മളൊക്കെ നമ്മൾ ശരിയാണ്, ബാക്കിയുള്ളവരൊക്കെ മോശമാണ്, അങ്ങനെ പറയാൻ വേണ്ടി പറയുന്നതല്ല. ഇതിനെയൊക്കെ എല്ലാവരും ഒരു ആത്മവിമർശനമായിട്ട് എടുക്കണം. എന്തിനു വേണ്ടി? ഭാവി നേരെ പോകുന്നുണ്ട്. എപ്പോഴും ഒരു ആത്മവിമർശനം ആവശ്യമാണ്. ഒരു പ്രസ്ഥാനം എന്നുള്ളതിനേക്ക് നേരെ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരാത്മവിമർശനം. അത് വേറൊരാളുടെ കുറ്റമോ കുറയുകയോ കുറവോ പറയുന്നതല്ല. ആത്മവിമർശനത്തിന് എല്ലാവരും തയ്യാറായാലും ഇത് നേരെ പോകത്തു. ഇവിടെ ഇന്നത്തെ ഭരണമോ തീരുമാനങ്ങളിലോ ഒന്നും ഞാൻ അഭിപ്രായം പറയുകയോ ഇടപെടുകയോ ചെയ്യുന്ന ആളല്ല. അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ലെങ്കിലും ഞാൻ ആരോടും അഭിപ്രായം ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, ആരോടും ഞാൻ അഭിപ്രായം ചോദിക്കാറുണ്ട്. ആരും ഉപദേശിക്കാറില്ല, അറിയാനൊരു താല്പര്യം പ്രകടിപ്പിക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. എന്നാലും നമുക്ക് ഒരു ഈ ഫീലിംഗ് എന്ന് പറയുന്നുണ്ടല്ലോ, ഒന്ന് ഫീൽ ചെയ്യുമ്പോൾ എന്താണ്, ഇപ്പോഴും ഇവിടെ ഒരു സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷം ഇപ്പോഴും ഉണ്ട്. ആ ഒരു ശാന്തരല്ല, ആർക്കും കാര്യങ്ങൾ സമാധാനമായി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. എന്താ അതിൻ്റെ തകരാറ്? നിങ്ങൾക്കൊക്കെ കൂടുതൽ അറിയാമായിരിക്കും, കാരണം നിങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് അവിടെ ഇവിടെയും സംഭാഷണം നടത്തുന്നതോ അവയെ കേൾക്കുന്നവരോ ഞാൻ എന്താ മുറിക്കാത്തത്. പണ്ട് അങ്ങനെ തന്നെയായിരുന്നു, ഞാൻ 24 മണിക്കൂർ ആ സെല്ലാറി കഴിഞ്ഞിരുന്ന ആളാണ്. ആരുമായിട്ടും സമ്പർക്കത്തിനൊന്നും ഞാൻ പോയിട്ടില്ല. പിന്നെ എന്നെ ഒരു കരുവാക്കി ആൾക്കാർ കളിച്ചു എന്നുള്ളതേ പ്രശ്നങ്ങളുണ്ടാക്കി എന്നുള്ളതാണ്. ഇന്ന് ഞാൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് പണ്ട്. വ്യത്യാസം പിന്നെ അന്ന് കുറച്ചുകൂടി ഉത്തരവാദിത്വങ്ങൾ കൂടുതലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്വമുള്ള മേഖലയിൽ മാത്രം ഞാൻ. പിന്നെ പൊതുവെ ആൾക്കാരൊക്കെ വന്ന് പരാതികൾ പറയുമല്ലോ, അന്ന് അങ്ങനെ പരാതികൾ പറഞ്ഞു പറഞ്ഞു അപ്പൊ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നി. അപ്പൊ ശ്രദ്ധിച്ചു ഒരുപാട് പരാതികൾ കേട്ട് കഴിഞ്ഞിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചപ്പോഴാണ് കാര്യങ്ങളുടെ വാസ്തവസ്ഥിതിയൊക്കെ പിടികിട്ടത്. അപ്പോ എനിക്ക് പരാതി പറഞ്ഞവരെല്ലാം എന്നെ എല്ലാം പരാതിയൊക്കെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് ഈ പരാതി പറഞ്ഞവരെല്ലാം മാറിക്കളഞ്ഞു. അവരെല്ലാം പറഞ്ഞ് ഞങ്ങൾക്കാർക്കും ഒരു പരാതിയില്ല. രസകരമായ അതിന് നമുക്ക് ആരും കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം ആൾക്കാർ ശേഷിയില്ലാത്തവരും ദുർബലരുമാണ്. സ്വാമിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പലരും ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതം എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോയാൽ. അത്ര ആൾക്കാർ ആഗ്രഹിക്കത്തു. അതുകൊണ്ട് ഭയമാണ് ആൾക്കാർക്ക്. അപ്പൊ ഇത് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ആരെയും കുറ്റപ്പെടുത്തുക, ഒരു ആത്മവിമർശനം എന്നുള്ള രീതിയിൽ എല്ലാവരും ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ. പഴയത് കാര്യങ്ങൾ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ പഴയതിൽ നിന്നും ഒരുപാട് പാഠം ഉൾക്കൊള്ളാനുണ്ട്. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രസ്ഥാനത്തിനും പ്രസ്ഥാനത്തിൽ ഭാഗമായിരിക്കുന്ന സന്യാസിമാർ ഈ സമൂഹത്തിൽ കുറച്ചുകൂടി മാന്യത അന്തസ്സുണ്ടാവും. മുഴക്കാളികളെന്നുള്ള ആ ഒരു ഇത് മാറിക്കിട്ടും. മുമ്പോട്ട് ചെയ്യുന്ന ഉടമറത്തില്ല. അതിനുവേണ്ടിയാണ് പഴയ കാര്യങ്ങൾ സന്യാസിമാരെ കുറിച്ച് പറയും അത് പറയുന്നു. അല്ലാതെ സന്യാസത്തെ കുറിച്ച് ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ എന്താ പ്രയോജനം? അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. സന്യാസം എങ്ങനെയാണ് ഇവിടെ നടന്നു പോകുന്നത് അതാണ് പറയേണ്ടത്. അതിനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാതെ സന്യാസത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതൊന്നും പഠിച്ചിട്ടിവിടെ യാതൊരു പ്രയോജനമില്ല. മനസ്സുമൃതി മുതൽ ഇങ്ങോട്ട് എത്രയോ ഗ്രന്ഥങ്ങളുണ്ട്. മഹാഭാരത സന്യാസിമാരെ കുറിച്ച്, സന്യാസിമാരെങ്ങനെയായിരിക്കും ഇതൊക്കെ പറയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ യാതൊരു പ്രയോജനമില്ല. ഇവിടെ എങ്ങനെയായിരിക്കണം സന്യാസിമാർ, അതാണ് മുഖ്യം. ഇവിടെ സന്യാസിമാര് വ്യക്തിപരമായി നോക്കി എല്ലാവരും നല്ലവരാണ്, മോശക്കാരും വ്യക്തിപരമായി. പക്ഷെ ഗുരു കൊണ്ട് പറഞ്ഞതുപോലെ കടപ്പുറത്തെ മണൽത്തരികൾ പോലെയാണ്. എന്താണോ ഒന്നൊന്നിനോട് ചേരില്ല, അതാ പ്രശ്നം. വ്യക്തിപരമായ ആൾക്കാരൊക്കെ ശരിയായിരിക്കുന്നു തന്നെ ആ ചേർച്ച. ഇനി ചേർന്നാലും രാഷ്ട്രീയം പോലെയാണ്, എങ്ങനെ ചേരത്തുള്ളൂ? ഗ്രൂപ്പുകളായിട്ട് ചേരത്തുള്ളൂ, ഒന്നായിട്ട് ചേരത്തുള്ളൂ. നിങ്ങളൊക്കെ അങ്ങനെയുണ്ട്, നിങ്ങൾക്കും കാണും ഇപ്പോഴേ തന്നെ ഗ്രൂപ്പുകളൊക്കെ. ഗ്രൂപ്പുകൾ നിങ്ങളുടെ ഇടയിലും കാണും. അല്ലാതെ ഒന്നായി, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ ഒരുമിച്ച് ചേരാൻ ഇതിങ്ങനെ ഇത് മാറ്റിയെടുത്തതാണ്. അല്ലാതെ ഇത് ഏത് വഴിക്കാണ് നമ്മൾ നീങ്ങുന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു ബോധക്കേടുണ്ട് സ്വാമിമാർ. അതാണ് ഈ പാനലൊക്കെ വരുന്നത്. ഒരുമിച്ചാണ് പോവുകയാണെങ്കിൽ പാനലിന്റെ ആവശ്യം തോന്നുന്നു, എന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ ഗ്രൂപ്പിസമാണ് ഈ പാനലൊക്കെ കൊണ്ടുപോകുന്നത്. എന്നാൽ അതല്ല ഇവിടെ ആവശ്യം, അങ്ങനെയല്ല വേണ്ടത് എന്നൊന്നും മറിച്ച് ചിന്തിക്കാൻ. അത് ഒരാൾ ചിന്തിച്ചാൽ പോലും എല്ലാവരും ഒരുമിച്ചിരുന്ന് ചിന്തിക്കണം, ഇങ്ങനെയല്ല ഇത് വേണ്ടത്, ഒരു മാറ്റം ആവശ്യമാണ്. പക്ഷെ അങ്ങനെ ആരും ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല. ഇങ്ങനെ പറയാമെന്നുള്ളതല്ലാതെ അങ്ങനെ ആകാത്തിടത്തോളം കാലം എന്നും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടേ. ഈ ജനങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ പ്രസ്ഥാനത്തിൽ ഗുരുവിന്റെ ഭക്തന്മാർ എന്ന് തന്നെ പ്രത്യേകം പറയും. ഗുരുവിൽ വിശ്വസിക്കുന്നു, ഗുരുവിൽ വിശ്വസിക്കുന്നവർന്ന് വെച്ചാൽ നമുക്കറിയാം ഈ സമാധിയിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നവരാണ് ജനങ്ങളും വിശ്വാസികളെന്ന് പറയും. ഇനി വിശ്വാസികൾ അല്ലെങ്കിൽ നമുക്ക് നോക്കാം ഇനി പത്ത് കൃത്താണ്. അപ്പോ അത്ര കാണത്തില്ല ഈ പ്രശ്നമൊക്കെ ആയിരുന്നു, കൊറോണയൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ മൂന്ന് നാല് ദിവസം ഇവിടെ വരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ അവരാണ് ശരിക്കും വിശ്വാസികളെന്ന് പറയും. ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ ദിവസം ചിവരി വന്നു പോവുക, അതിന് അതവരുടെ ജീവിത വ്രതമായി സ്വീകരിച്ചിരിക്കുന്ന അവരാണ് ജനങ്ങൾ. ഇത്ര ആൾക്കാരാണ്. അപ്പൊ ഇവരാണ് ഈ പ്രസ്ഥാനത്തിന്റെ ബലം. ഇതിനെ വളർത്തുന്നത് ഈ ജനങ്ങളാണ്, ഇവിടെയുള്ള സ്വാമിമാരൊന്നുമല്ല. ആ കാര്യം സ്വാമിമാർക്ക് ബോധം വേണം. ജനങ്ങളാണ് അവരുടെ സമ്പത്ത്, അവരുടെ പിന്തുണ, ഇതാണ് ഇതിന്റെ ശക്തി എന്ന് പറയുന്നത്. സന്യാസിമാർ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടവരാണ്. ഇനി ഇവിടുത്തെ പ്രശ്നങ്ങൾക്കും ഈ വരുന്ന എന്താണ് ബഹുലക്ഷം ജനങ്ങൾക്ക് പങ്കില്ലെങ്കിലും ഈ ജനങ്ങളിൽ തന്നെ പെടുന്ന ഒരു വിഭാഗത്തിന് ഇതിൽ പങ്കുണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അതിന്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റും. ഈ ശിവരി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പുറത്തു നിന്ന് ഒരു മനുഷ്യനും വന്ന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ പിന്തുടരുന്ന ജനങ്ങളിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ സ്വാമിമാരിരിക്കുന്നു. ഇപ്പൊ ജനങ്ങൾ ഇത്രയും പേര് ഇവിടെ വരുന്നതുകൊണ്ട് ഇതൊരു ശക്തി കേന്ദ്രമാണ്, ജനകീയ ശക്തിയുടെ ഒരു കേന്ദ്രമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഇരുന്ന് ഇതൊക്കെ നോക്കും ഒരു പ്രാധാന്യം വരും. അങ്ങനെയാണ് ഈ സ്വാമിമാർക്കൊരു പ്രാധാന്യം വരുന്നത്. അവർ കഴിവുള്ളവരായാലും ഇല്ലാത്തവരായാലും ശരി, സ്വാമിമാർക്കൊരു പ്രാധാന്യമില്ല. അപ്പൊ അത് തിരിച്ചറിഞ്ഞത് പരമാവധി പ്രയോജനപ്പെടുത്തുക സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അങ്ങനെ എല്ലാവരും ചെയ്യാറില്ല. ചിലർ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്നത്. ഈ വരുന്നവരിൽ ഇവിടെ വന്ന് കുളിച്ചു തൊഴുത് പോകുന്നവരുണ്ട്, അവർക്ക് ഗുരുവിലുള്ള ഭക്തി വിശ്വാസം അത്രയേ ഉള്ളൂ. വേറൊരു ചെറിയ വിഭാഗം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കും. ഈ കുളിച്ചു തൊഴുത് പോവുക എന്നുള്ളതല്ല, എന്നിട്ട് ഈ സ്വാമിമാർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കും, ഇവരുടെ ആശ്രിതന്മാരായി നിൽക്കും. അങ്ങനെ നിൽക്കുന്ന ഒരു ചെറിയ വിഭാഗം, അതും പുറത്തുള്ള ഏതെങ്കിലും മതത്തിലോ ജാതിയിലോ ഒന്നും പെട്ടവരല്ല, വിശ്വാസികള്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോ ഈ സ്വാമിമാർക്ക് ചിലരോടൊരു പ്രത്യേക മമതയുണ്ടാവും, ചിലർക്ക് സ്വാമിമാരോടൊരു മമതയുണ്ടാവും. സ്വാമിമാർക്ക് കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ ചിലരുടെ പിന്തുണ ആവശ്യം, സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും എന്താ പിന്തുണ ആവശ്യമാണ്. സ്വാമിമാർ അവരുമായിട്ട് അടുക്കുന്നു, അവര് സ്വാമിമാരുമായിട്ട് അടുക്കും. അവർക്കും ഈ ഒരു അഡ്രസ് ഉപയോഗിച്ചിട്ട് മറ്റ് പലതരത്തിലുള്ള നേട്ടങ്ങൾ ഒന്നുമില്ലെങ്കിൽ 10 ആളിന്റെ മുമ്പിൽ ഇവിടെ ആള് കൂടുമ്പോൾ നന്നോ ഷൈൻ ചെയ്യുക, ചിലർക്ക് അത് മതി. ഈ ഭക്തന്മാരെന്ന് പറയുന്നത് ഒന്നും ഇവിടെ 2-3 ദിവസം നിന്നിട്ട് ലക്ഷക്കണക്കിന് ജനം വരെ ഞങ്ങളാണ് ഇവിടുത്തെ ആൾക്കാരാണെന്ന് കാണിക്കുന്നു. എന്തായാലും ശരി, കുറച്ച് സ്വാമിമാരും ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊരു ബന്ധം ഉണ്ടാവും. അപ്പൊ ഈ ബന്ധം എല്ലാവർക്കും സ്ഥാപിക്കാൻ പറ്റത്തില്ല, കുറച്ചു പേർക്ക് ഈ ബന്ധത്തിന് പുറത്താവും. അതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ പ്രധാനമായ കാരണം. കുറച്ചു പേരുമായിട്ട് ഇങ്ങനെ അടുത്ത ബന്ധം സ്ഥാപിക്കുമ്പോൾ മുമ്പ് സംഭവിച്ചിട്ടുള്ള അതാണ് സ്വാമി എന്ത് ചെയ്തു, ആ ബന്ധങ്ങളെ വിപുലപ്പെടുത്താൻ ശ്രമിച്ചു, രാഷ്ട്രീയമായും സാമുദായികമായും. അപ്പൊ അത് ശരി, അതൊക്കെ അങ്ങനെ ബന്ധം പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഇതൊരു പ്രസ്ഥാനമാണ്, പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ബന്ധങ്ങളൊക്കെ നിലനിർത്തേണ്ടി വരും. പക്ഷെ ഇത് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കല്ല, ഈ ബന്ധങ്ങളൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി. പണ്ടിവിടെ ഒരു സ്വാമി നിങ്ങളൊരു പക്ഷെ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരു പക്ഷെ പ്രധാനമന്ത്രി വരെ ആകാമെന്ന് ആഗ്രഹിച്ചാണ് ഇവിടെ ഉണ്ടായത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നോസ്ട്രഡാം എന്ന് പറഞ്ഞൊരാളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ആരാണ് ആ പ്രവചനങ്ങൾ വെറുതെ തട്ടിപ്പാണ്, എന്തോ ചില കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത് ആർക്കും വായിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ സുനാമി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിന്റെ വ്യാഖ്യാതാക്കളുണ്ട്, അവർ വരും കണ്ടോ ഇത് അയാൾ പ്രവചിച്ചാണ് എന്ന് പറയും. വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പൊന്നും പറയത്തില്ല, ഈ പ്രവചനമൊന്നും കാണത്തില്ല. അതെ അതെ, മുല്ലപ്പെരിയാട് പൊട്ടു എന്ന് പ്രവചിച്ചെന്നായിരുന്നു, പൊട്ടുമില്ല എന്ന് പ്രവചിച്ചെന്നായിരുന്നു. ഇത് കുറെ ആൾക്കാരുടെ ഒരുതരം വിനോദം. അപ്പൊ ഇങ്ങനെ ദക്ഷിണ കേരളത്തിൽ നിന്നൊരാൾ രാഷ്ട്രീയത്തില് രാമറാവു കേട്ടിട്ടുണ്ട്, ടി എൻ രാമറാവു, പഴയ ആന്ധ്രയിൽ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നു വലിയൊരു ശക്തിയായി. അപ്പോഴാണ് ഒരാൾ വ്യാഖ്യാനിച്ചത് ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ദക്ഷിണേന്ത്യയിൽ നിന്നൊരു സന്യാസിയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് ഈ രാമറാവ് എന്ത് ചെയ്തു, തലയും മുട്ടയടിച്ച് കാവ്യം കൊടുത്ത് ചെവിയിലൊരു കടുക്കനും ഇട്ട്, അങ്ങനെ എന്തോ ആൾക്കാർ വെറുതെ എഴുതി വിടുന്നത്. വിശ്വാസം മനസ്സെന്ന് പറയുന്നത് അങ്ങനെയാണ്, അന്ധവിശ്വാസം. ഇതേ ആഗ്രഹിച്ച് ഇദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അന്നിവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു, ആ സ്വാമി എന്നോട് പറഞ്ഞത് സ്വകാര്യ സംഭാഷണത്തിനാണ്, നിങ്ങളോടൊക്കെ പറയുകയാണ്, ഈ രാമറാവുവിനൊന്നും ഒരിക്കലും പ്രധാനമന്ത്രിയാകാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സവർണറുടെ കയ്യിലാണത്, അവരാണ് നയിക്കുന്നത്. പക്ഷെ അതിപ്പോ ഒരു മാറ്റം ഉണ്ടായി വരുന്നത്. ആ സമയത്ത് മുലായം സിംഗ് യാദവും മായാവതിയും ഒക്കെ രാഷ്ട്രീയത്തിൽ പൊങ്ങി വരികയാണ്. അവിടെ ഒ ബി സി വിഭാഗത്തിന്റെ ഒരു ഉയരച്ച വരുന്നു. അപ്പൊ കേരളത്തില് പിന്നോക്ക വിഭാഗത്തിന്റെ കയ്യില് രാഷ്ട്രീയം വരണമെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളും ഒ ബി സി യാത്ര ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ബാക്കി വരുന്ന എല്ലാവരും കൂടെ സംഘടിക്കും. അങ്ങനെ സംഘടിച്ചൊരു അങ്ങനെ സംഘടിച്ച് വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇന്ത്യയിലെ ഒരു പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു ആധിപത്യം, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഭൂരിപക്ഷം പിന്നോക്ക വിഭാഗങ്ങൾ ഇവരും കൂടെ ചേരുമ്പോൾ ഭൂരിപക്ഷം വരും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ മൊത്തം രാഷ്ട്രീയം മാറും. അപ്പോൾ അതിന്റെ ഒരു തുടക്കം കേരളത്തിൽ നിന്ന് തന്നെ സംഭവിക്കും. ആ സമയത്താണ് കേരളത്തിൽ ഒരാൾ കൊടുങ്കാറ്റ് പോലെ ഒരാൾ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്ന ആരാണ്? അല്ല മദനി, മദനി കേട്ടിട്ടുണ്ട്. അപ്പോ മുസ്ലിമായി വടക്കേന്ത്യയിൽ ഒ ബി സി ആയി. അപ്പോ ഇവിടെയും എസ് എൻ ഡി പി ഒക്കെ ഒന്ന് സംഘടിപ്പിക്കുക, അങ്ങനെ ഒരു അഖിലേന്ത്യാ തലത്തിലൊരു നേതൃത്വം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു സന്യാസിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞെന്നിരിക്കും. അതായിരിക്കും ആരായിരിക്കുക സന്യാസി എന്ന് എന്നോട് പറഞ്ഞ സ്വാമി പറഞ്ഞില്ല, ഞാൻ പറഞ്ഞെന്ന് ഊഹിച്ചെടുത്താണ് ഞാൻ പിൽക്കാലത്ത്. ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഇവരെല്ലാവരും കൂടെ കൂട്ടി കണക്കുന്ന ഒരാളായിരിക്കും ആര്? ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയാകുന്ന ഒരു സ്വാമി. ഇങ്ങനെയൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നു, ഉള്ള കരുനീക്കങ്ങളും നടത്തി. പക്ഷെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരിതിനൊക്കെ മിടുക്കന്മാര്. അപ്പോ ആരും മോശക്കാരല്ല. അപ്പോഴാണ് സോണിയാഗാന്ധി വരുന്നതും, ഉടനെ നെഹ്റു കുടുംബം എന്നുള്ള ഇത് വരുന്നതും. പിന്നെ ആ വഴിക്ക് അങ്ങ് പോയി, ഈ കാര്യങ്ങളൊന്നും നടന്നില്ല. മദനി അകത്തുമായി. അപ്പോ ഇങ്ങനെയൊക്കെ സന്യാസിമാർ സ്വപ്നം കാണുക. ഇതൊക്കെ സ്വകാര്യ സംഭാഷണത്തിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാനും ആഗ്രഹിച്ചു കൊള്ളാമല്ലോ ഒരു സന്യാസി നമ്മുടെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ. അത് നമുക്ക് പരിചയമുള്ള ഒരു സന്യാസി, നമുക്ക് നേരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഫോൺ എടുത്ത് വിളിക്കാം, ഹലോ ഇവിടെ ഒരു ആവശ്യമുണ്ട് എന്നൊക്കെ ഞാനും സ്വപ്നം കണ്ടു. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ ആൾക്കാരും ഞാൻ പറഞ്ഞില്ല അനുകൂലിക്കുന്ന ആൾക്കാരും എപ്പോഴും അതും ആവശ്യമാണ്. എന്നാൽ പ്രസ്ഥാനത്തിന് സഹായിക്കാൻ പുറത്ത് ആളുകളുണ്ട്. പക്ഷേ നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ ഏത് സൂര്യൻ നടത്തിക്കൊണ്ടുപോകുന്നവർ പോവുകയാണെങ്കിൽ ശരി, അവരെല്ലാവരും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ളവരാണെങ്കിൽ ശരി. പക്ഷെ ഈ രാഷ്ട്രീയത്തിലേക്ക് തിരിയരുതെന്ന് ഞാൻ പറയുന്ന കാരണം ഇതാണ്. ഇങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയ ചിന്താഗതിയൊക്കെ ഉണ്ടാകുകയും തിരിയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ജനങ്ങൾ രണ്ടു ചേരിയിലാവും. രണ്ടു ചേരിയല്ല, പല ചേരിയിലാവും. ഈ സ്വാമി എല്ലാ പാർട്ടിക്കാരെയും കൂടെ നിർത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും പിൽക്കാലത്തെ സംഭവങ്ങളൊന്നും മനസ്സിലായി ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇദ്ദേഹത്തെ, ഈ സ്വാമിയെ വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ പിൽക്കാലത്ത് അത് നേരിട്ട് മനസ്സിലായി. സ്വാമി വിചാരിച്ച എല്ലാ രാഷ്ട്രീയക്കാരും നമുക്ക് പോകണം, അങ്ങനെ ആയിരിക്കും. ഒരു ഭാഗം കൂടെ നിൽക്കും, ഒരു ഭാഗം കൂടെ നിൽക്കത്തില്ല. രാഷ്ട്രീയത്തിലും ഉണ്ടാകും പ്രശ്നം. കാരണം ഈ രാഷ്ട്രീയത്തിലും ഗ്രൂപ്പുകളുണ്ടല്ലോ, ഒരു രാഷ്ട്രീയം ഗ്രൂപ്പ് ഇല്ലാത്ത രാഷ്ട്രീയം ഉണ്ടല്ലോ. അപ്പോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലെ ഒരാളുമായിട്ട് അടുത്താൽ മറ്റേ ഗ്രൂപ്പുകൾ എതിർക്കും. രാഷ്ട്രീയ അപകടം പിടിച്ചതാണ്. പിന്നെ ഇതിനകത്തുള്ള സ്വാമിമാർക്കും രാഷ്ട്രീയ ചിന്താഗതികളാണ്. ഒരാൾ ഒരു രാഷ്ട്രീയത്തിൽ പോകുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? അവരെതിർക്കും. രാഷ്ട്രീയമായിട്ട് അപകടം പിടിച്ച ഒരു കാര്യമാണ് എന്നുള്ളവർക്ക് അതിനെ കുറിച്ച് ബോധം ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഈ വരുന്ന ഈ ശിവഗിരിയോട് അടുത്ത് നിൽക്കാൻ ശ്രമിക്കുന്ന ഈ ഭക്തജനങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം, ഇവിടുന്ന് കുളിച്ച് തൊഴിൽ തിരിച്ചു പോകുന്നവരല്ല, ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റിയിരുന്നവർ രണ്ട് ഗ്രൂപ്പാകും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഗ്രൂപ്പും പുറമേ നിന്നുകൊണ്ട് ആളും അർത്ഥവും കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഗ്രൂപ്പുകളൊക്കെ സഹായിക്കാൻ തയ്യാറായി. ഒരു സമാധിയായി അടുത്ത് ബോധാനന്ദ സ്വാമി, മൂന്ന് ദിവസം കഴിഞ്ഞ് സമാധിയായി. ഗോവിന്ദാനന്ദ സ്വാമി വന്നു. ഗോവിന്ദാനന്ദ സ്വാമിയുടെ പേരിൽ കേസ് തുടങ്ങിയതാണ് ഇവിടെ ആദ്യം. ആ കേസിന് ഒരു ശമനവും ഉണ്ടായിട്ടില്ല, അന്ന് തുടങ്ങിയതാണ്. ആദ്യം കേസ് കൊണ്ടുപോയത് എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഓർക്കുന്നത് സി വി കുഞ്ഞിരാമനാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ കേസുകൾ നിരന്തരം ഈ വരുന്നതിന് കാരണം ഇതാണ്. സന്യാസിമാര് ഇവിടെ പല ഗ്രൂപ്പുകളാകുമ്പോൾ പുറമേ നിന്നുകൊണ്ട് ഈ ഗ്രൂപ്പുകൾക്ക് സമ്പത്ത് കൊടുത്തും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ ഒരു ഭാഗം നിൽക്കും. അതിൽ കുറച്ച് മുതലാളിമാരും ഒക്കെ ഉണ്ട്, കാശ് ഉള്ളവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സമ്പത്തിന്റെ ബലത്തിലാണ് ഇവിടെ സ്വാമിമാർ പരസ്പരം യുദ്ധം ചെയ്യുന്നത്. അല്ല, ഒന്നുമില്ലാതെ ആർക്കും യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിന് ഇവിടുത്തെ വിശ്വാസികളെന്ന് നമ്മൾ പറയുന്ന ഈ ഭക്തന്മാരല്ലാതെ ഇവിടെ കാശ് മുടക്കാനും ഇവിടെ കേസ് കടത്താനും പുറമേ നിന്ന് ആരെങ്കിലും തയ്യാറാവും? പുറമേ നിന്ന് ആരും തയ്യാറാവത്തില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ സന്യാസിമാര് ഭക്തജനങ്ങളുടെ കാര്യം ചോദിച്ചല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ഭക്തജനങ്ങളെന്ന് പറയുന്നതിൽ ഒരു വിഭാഗത്തിന് ഇതിലൊരു വലിയ പങ്കുണ്ട്. ഇവിടെ മുമ്പ് പ്രശ്നങ്ങളുണ്ടായാലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആറ്റിങ്ങൽ കോടതി, പിന്നെ ഹൈക്കോടതി, പിന്നെ സുപ്രീം കോടതി വരെ ഈ കേസുകൾ ഇങ്ങനെ നടക്കുകയാണ്. ഇത് ഒരുപാട് പണച്ചെലവുള്ള കാര്യമാണ്. ഈ പണം മുഴുവൻ മുടക്കാൻ വേണ്ടിയിട്ട് പുറത്തെ ആൾക്കാർ തയ്യാറായി നിൽക്കുകയാണ്. അതിൽ പിന്നെ ഇത്രയേ ഉള്ളൂ, ഈ പൈസ മുടക്കുന്നത് ശരിയുടെ ഭാഗത്താണോ തെറ്റിന്റെ ഭാഗത്താണോ, രണ്ടിന്റെ ഭാഗത്തുമാണോ? അപ്പൊ ഇങ്ങനെ ആളുള്ളിടത്തോളം കാലം ഇവിടെ ഇതിനകത്തേക്കുന്ന സ്വാമിമാർക്ക് ബലമാണ്. എന്താണ്? ഏത് ഭാഗമായാലും പുറത്ത് സഹായിക്കാനാണ്, കാശ് മുടക്കാനാണ്. അപ്പോ അതങ്ങനെ സാമ്പത്തികം. പിന്നെ ഈ രാഷ്ട്രീയത്തിലും ഉണ്ട് ആൾക്കാർ, കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇവിടെ ഒരു സ്വാധീനം വേണം. ഇവിടുത്തെ ഈ തീർത്ഥാടനത്തിന് വന്ന് സ്റ്റേജിൽ കയറി ഇത് പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ പ്രാമുഖ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വാമിമാര് രാഷ്ട്രീയക്കാരെ അനുകൂലിക്കുന്നവരായിരിക്കും, അവർക്കാരും കൂടുതൽ പ്രാധാന്യം വരും. അപ്പോൾ അങ്ങനെ അവരും കൂടെ നിൽക്കും. അപ്പോൾ അതിനിവിടെയുള്ള സ്വാമിമാർക്ക് കാശൊന്നും വേണമെന്നില്ല, പുറത്ത് കാശുമായിട്ട് ആൾക്കാർ കാത്തു നിൽക്കുകയാണ്. അത് അന്ന് തുടങ്ങിയാണ്, ഇന്നും അത് തുടർന്നുകൊണ്ടേ വരും. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടുത്തെ ഈ പാനലുകൾ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പുകൾ അത് അവസാനിപ്പിക്കണം. ഈ ഭരണമെന്ന് പറയുന്നത് ഞാൻ ഭരിച്ചാലേ ശരിയാവും എന്നുള്ള നിലപാട് വിട്ടിട്ട് കഴിവില്ലാത്തവനും ഭരിക്കട്ടെ, അവനെ നമ്മൾ സഹായിക്കാം എന്നുള്ള ഒരു നിലപാടിലേക്ക് സ്വാമിമാർ വന്നിട്ട് സ്വാമിമാരെല്ലാം എന്താവണം, ഒന്നായിട്ട് ചെയ്യും. സ്വാമിമാർ ഒന്നായിട്ട് നിൽക്കും. ഇത് മറ്റുള്ളവർ ഈ സ്വാമിമാരുടെ അനൈക്യം ദുരുപയോഗപ്പെടുത്താൻ അവസരം കൊടുക്കുക, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അവ ചോദിക്കും, ഒരാളിപ്പോൾ മുമ്പ് സംഭവിച്ച പോലെ തന്നെ ഒരാൾ വഴിതെറ്റുന്നു, ഒരാളിങ്ങനെ തന്റെ താല്പര്യമാണ് ശിവേരിയുടെ താല്പര്യം എന്ന് വ്യാഖ്യാനിക്കുന്നു രാഷ്ട്രീയ രംഗത്തേക്കും മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു. നേരിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് ആണെങ്കിലും അബ്കാരി വ്യവസായത്തിലൊക്കെ ഇടപെടുന്നു, അതുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പുറത്തുള്ളവരുടെ സഹായം വേണ്ടി വരുമല്ലോ. ഇത് കഴിഞ്ഞ കാര്യം, ഈ കഴിഞ്ഞ കാര്യത്തിൽ നിന്ന് പാഠം പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഇത് വരാതിരിക്കണം. ഇതൊക്കെ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ പോവും. അങ്ങനെ പോകാനല്ലല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. പലരും ചോദിക്കുന്നതാണ്, ഒരാൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ പോകരുത്. പോകാതിരിക്കാൻ വേണ്ടി ആര് ചിന്തിക്കണം? സന്യാസിമാര് ചിന്തിക്കണം. അപ്പൊ പുറത്ത് ആൾക്കാർ പൈസയുമായിട്ട് നിൽക്കൊണ്ട് കേസ് നടത്താമെന്ന് പറഞ്ഞ ഉടനെ കേസും കൊണ്ട് അത് നിൽക്കും. കാരണം എന്താണ്? ഇവിടെ കൂടുതൽ സ്വാധീനം കിട്ടാത്ത ആൾക്കാർ പുറത്ത് നിൽക്കുകയാണ്, ഇവിടെ ഇരിക്കുന്ന ഒരു അട്ടിമറിക്കണം അവർ. അങ്ങനെ ഇതുവരെ സംഭവിച്ചു. ഈ അട്ടിമറികൾക്ക് സന്യാസിമാര് കൂടെ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോ അത് അതിനൊരു മാറ്റം വരണമെങ്കിൽ എന്റെ നേതൃത്വ നിരയിൽ ഇരിക്കുന്നവര് സ്വാർത്ഥതയില്ലാത്തവരാണെന്നും മറ്റുള്ളവർക്ക് ബോധ്യം വരണം. അവര് ഫാസിസ്റ്റുകളല്ല, ഏകാധിപത്യ പ്രവണത ഉള്ളവരല്ല എന്നും ബോധ്യം വരണം. ഏകാധിപത്യ പ്രവണതയാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. അങ്ങനെയല്ല എന്നും മറ്റുള്ളവർക്കൊക്കെ ബോധ്യം വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള അധികാരത്തിലിരിക്കുന്നവരും മറ്റുള്ളവരോട് എന്താണ് സ്നേഹവും കരുതലും അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്നവർ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാതെ വരുമ്പോഴാണ് ഇവിടെ പ്രശ്നം അങ്ങനെ തുടങ്ങിയത്. ശിവരി ആധുനിക ശിവരിയുടെ പ്രശ്നം, പഴയകാലം പോട്ടെ, ഗോവിന്ദാനന്ദ സ്വാമിയുടെ ഇതൊക്കെ പോട്ടെ, ഈ സമീപകാലത്ത് ഇവിടെ ഈ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് ഇവിടെ ഈ ബ്രഹ്മവിദ്യാലയം പ്രവർത്തിച്ചു തുടങ്ങിയതിന് ശേഷമാണ്. അതിനുശേഷം കൂടെ പ്രശ്നം രൂക്ഷമായത്. മനസ്സിലായി? ബ്രഹ്മവിദ്യാലയത്തിൽ പഠിച്ച് പുറത്തു വന്ന ബ്രഹ്മവിദ്യാലയം നല്ല ഉദ്ദേശത്തെ സ്ഥാപിച്ചു. ബ്രഹ്മവിദ്യാലയത്തിൽ ആദ്യം അതിന്റെ തുടക്കം അങ്ങനെയാണ്, പഠിച്ചു വന്ന സ്വാമിമാരിൽ ഒരാൾ കൂടെ പഠിച്ചിരുന്ന എല്ലാവരും ഇവിടുന്ന് പുറത്താക്കി. കൂടെ പഠിച്ചിരുന്നവര് അതിന്റെ കഴിവുള്ള എല്ലാവരെയും പ്രത്യേകം പറയും. കഴിവുണ്ടായിരുന്ന എല്ലാവരും ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കി. അവർക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റാതെ അവരുടെ അവരെല്ലാം ധർമ്മസംഘ അംഗങ്ങളായിരുന്നു, അതെല്ലാം കളഞ്ഞു അവരെയൊക്കെ പുറത്താക്കി. എന്തുകൊണ്ട്? തന്റെ ഏകാധിപത്യം നടക്കണം, തന്റെ ഫാസിസം നടക്കണം, താൻ പറയുന്നത് എല്ലാവരും ചെയ്യും, ഞാൻ എന്റെ ഇഷ്ടം ചെയ്യും. അപ്പോ ചോദ്യം ചോദിക്കാൻ കഴിവുള്ളവരൊന്നും ഇതിനകത്ത് പാടില്ല. അതാണ് പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കം. അപ്പൊ ഇവിടെ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് വർഷങ്ങളോളം നിന്ന് ഇതിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ പിന്നെ അവർ കഴിവുള്ളവരായതുകൊണ്ട് അവരെല്ലാം എന്ത് ചെയ്തു? അവരുടേതായ ഒരു ഇടം കണ്ടെത്തി ഓരോ സ്ഥലത്ത് അവര് നിന്നു. എന്നാലും ഭീഷണിയാണ്. അന്നത്തെ ഭീഷണി എന്ന് പറയുന്നത് എന്നോട് ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്ത് ആ റോഡിൽ ഇറങ്ങി നടക്കില്ലെന്നാ ഭീഷണി. ഓരോരുത്തരും ഭീഷണിപ്പുറത്ത് എങ്ങനെയാണ്? റോഡിൽ സഞ്ചരിക്കാൻ പറ്റില്ല എന്നാണ്. അത് ശരിയാണ് തന്നെ. അപ്പൊ ഈ ഒരു പ്രവണത ഈ പഴയ ചില ഗുണ്ടകളൊക്കെ പറയുന്ന പറഞ്ഞു, നീ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല, എന്നോട് കളിച്ചാൽ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല, അതേ ശൈലിയായിരുന്നു. അപ്പൊ നമ്മൾ ആ ചെയ്തൊക്കെ കാണുമ്പോൾ വിചാരിച്ചത് ഇവരെല്ലാം മോശക്കാർ, ഈ പറയുന്നതാണ് ശരിയാണെന്നാണ് വിചാരിച്ചത്. കാരണം അങ്ങനെ ഒരു പരിവേഷം സൃഷ്ടിച്ചെടുക്കുന്നതിന് കഴിവുള്ള ആളായിരുന്നു. അപ്പോൾ ഒറ്റയടിക്ക് ആരും വീണുപോകും. ഉരുട്ടി ഉരുട്ടി പുറത്തിടുന്ന വാക്കുകളും ഭാവങ്ങളും കർത്തൃവുമായ ഭാവങ്ങളും ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആത്മീയ ഔന്നത്യങ്ങളൊക്കെ കാണുമ്പോൾ ആൾക്കാർ വീണുപോകും. ഇതൊക്കെ എന്തോ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചു. അപ്പോ ആ ഒരു പ്രവണത, ഏകാധിപത്യ ഫാസിസ്റ്റ് പ്രവണത ആരിലെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ സംഭവിച്ചതിൽ കൂടുതൽ ഇനിയും സംഭവിക്കും, ഒരു വ്യത്യാസം. അപ്പൊ അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ വരാൻ പാടില്ല എന്നുള്ളതാണ് അതിന് ഉത്തരം. അങ്ങനെ ആരും വരാൻ പാടില്ല. എല്ലാവരുടെ അഭിപ്രായങ്ങളും കണക്കിലെടുത്ത് സ്വയം ഞാൻ ബുദ്ധിമാനാണ് കഴിവുള്ളവനാണെന്ന് വൃഥ വ്യാമോഹിക്കാതെ എല്ലാവരുടെയും അഴിവും, ഒരാൾക്ക് ബുദ്ധി കുറവായിരിക്കും, ആ ബുദ്ധി അംഗീകരിക്കും. ഒരാൾക്ക് കഴിവ് കുറവായിരിക്കും, ആ കഴിവിനെ അംഗീകരിക്കും. അങ്ങനെ അംഗീകരിച്ച് പോകുന്ന ഒരു പൊതുമനോഭാവം ഉണ്ടായി വരണം സന്യാസിന്. പിന്നെയാണ് അഹർനിശം പ്രയത്നം സമൂഹത്തിന് ചേരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോ ചോദിക്കും, ഇപ്പൊ അങ്ങനെയുള്ളൊരു ഇല്ലേന്ന് ചോദിച്ചോ? ഞാൻ പറഞ്ഞില്ലേ സന്യാസിമാരെല്ലാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എല്ലാവരും ഭാവങ്ങളാണ്. പക്ഷെ പലർക്കും എന്താണ്, സമ്മർദ്ദങ്ങളെയൊന്നും അതിജീവിക്കാൻ കഴിയത്തില്ല. എന്താ പറ്റുന്നത്? ഭീഷണികളെ അതിജീവിക്കാൻ പറ്റത്തില്ല. അപ്പോ അങ്ങനെ വരുമ്പോൾ അവരൊന്നുകിൽ പ്രസ്ഥാനം വിട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ ഓടിപ്പോകും. ഇതിനകത്ത് നിന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്, അതിജീവിക്കാൻ കഴിയാതെ വരും. അപ്പൊ ഈ പഴയ കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തിട്ട് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഭാവിയിൽ ഇങ്ങനെയുള്ള പ്രവണതകൾ ഉണ്ടാകാതിരുന്നാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ കഴിയും. അപ്പോ ഇവിടെ ഗ്രൂപ്പിസം ഇല്ലാതിരുന്നാ മതി. അപ്പൊ പുറമേ ഉള്ളവരുടെ സമ്പത്ത് കൊണ്ട് കേസ് നടത്തേണ്ട ആവശ്യം വരത്തില്ല. മുമ്പ് നടന്നിട്ടുണ്ട്, അത് ശരിയാണ്, അറിഞ്ഞ് വ്യക്തമായി മനസ്സിലാക്കിയിട്ടാ പറയും. പക്ഷെ അതെന്നും അങ്ങനെ അല്ലല്ലോ പോകേണ്ടത്, മുമ്പോട്ട് അങ്ങനെ അല്ലല്ലോ പോകേണ്ടത്. മുമ്പ് അങ്ങനെയൊക്കെ നടന്നിട്ടില്ലെന്ന് വെച്ചാൽ നടന്നിട്ടുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ച് അതൊക്കെ എന്നും നടക്കണമെന്നില്ലല്ലോ. ഒരാള് അബദ്ധ സഞ്ചാരത്തിലേക്ക് പോകുമ്പോഴാണ് ഇതിന്റെയൊക്കെ ആവശ്യം വരുന്നത്, വഴിതെറ്റി പോകുമ്പോഴാണ്. അങ്ങനെ വഴിതെറ്റാൻ ഒരാളെ അനുവദിക്കരുത്. എല്ലാവരും കൂടെ വിചാരിച്ചാൽ അത് നടക്കും. ഭക്തര് ഇതിന്റെ ഒപ്പം നിൽക്കുന്നവരാണ്. ഭക്തർക്ക് ഇവിടെ ഒരു ഭക്തരല്ല അവർ, ശരി, ഇവിടെ ഒരു പ്രാമുഖ്യം വേണം, അതിനു വേണ്ടിയിട്ട് ഒരു വിഭാഗം നിൽക്കും. അപ്പൊ ആ പ്രാമുഖ്യം കിട്ടാത്തവരെന്ത് ചെയ്യും? ഇവിടെ പ്രാമുഖ്യം കിട്ടാത്ത സന്യാസിമാരെ കൂടെ. ഇതാ പ്രശ്നം സംഭവിക്കുന്നു ഇവിടെ. എന്ന് സംഭവിച്ചിട്ടുള്ളതാണ് ഇവിടെ എന്ന് വെച്ചാൽ, സന്യാസിമാരിൽ അനൈക്യം ഉണ്ടാകുമ്പോൾ ഒരു വിഭാഗം അധികാരത്തിൽ വരും, ഒരു വിഭാഗം അധികാരത്തിന് പുറത്താകും. പാനൽ ഉണ്ടല്ലേ, ഈ പാനൽ സമ്പ്രദായം കൊണ്ടുവന്ന അങ്ങനെയാണ്. ഒരു ഭാഗത്തിന്റെ അധികാരത്തിൽ വരാൻ പറ്റും, ഒരു ഭാഗം എന്ത് ചെയ്യും? എപ്പോഴും മാറി. അപ്പോ ഈ രണ്ടു ഭാഗത്തിൽ, അപ്പൊ അധികാരത്തിൽ നിൽക്കുന്നവരുടെ കൂടെ ഈ ഭക്തരെന്ന് പറയുന്ന കുറെ ആൾക്കാർ ചേരും, അധികാരം കിട്ടാത്തവരുടെ കൂടെയും കുറച്ചുപേർ നിൽക്കും. അപ്പൊ അവരും കാശുള്ളവരാണ്, ഇവരും കാശുള്ളവരാണ്. അപ്പൊ പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഈ അധികാരത്തിൽ ഇരിക്കുന്നവര് സ്ഥാനഭ്രഷ്ടരാൻ വേണ്ടി മറ്റുള്ളവർ കാശ് മുടക്കും. ഇതാണ് ഇന്നുവരെയും നടന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ അടുത്ത് വരുന്ന ആൾക്കാർ, ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഭക്തരെന്ന് പറയുന്നവർക്കും ഇതിന്റെ ഒരു പങ്കുണ്ട്. അതിന് രാഷ്ട്രീയത്തിന് ഒരു വലിയ പങ്കുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ്. പിന്നെ ഈ രാഷ്ട്രീയത്തെ ഭരിക്കുന്നവർ കൊട്ടുപിടിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് രാഷ്ട്രീയമായ ബലമുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് എങ്ങനെയും ഭരിക്കാം. എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായാലും രാഷ്ട്രീയ പിൻബലം ഉണ്ടെങ്കിൽ പിടിച്ചു നീക്കാൻ പറ്റും. അതുകൊണ്ടാണ് രാഷ്ട്രീയ പിൻബലം വയ്ക്കുന്നത്. അപ്പൊ ഇവന് തോന്നിവാസം പോലെ എന്തും കാണിക്കാം. ഗോഡ് ഫാദേഴ്സ് പുറത്തുണ്ട്, ആര്? രാഷ്ട്രീയക്കാർ. പക്ഷെ അതൊക്കെ ഇവിടെ തകർന്ന് തരിപ്പണമായതാണ്. എന്നുവെച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പ്രബലമായ ഗ്രൂപ്പുകളെ കൈവച്ചുകൊണ്ട് ഇതൊക്കെ അടക്കി ഭരിച്ച്, രാഷ്ട്രീയത്തെയും ഭരിച്ച്, സമുദായത്തെയും ഭരിച്ച്, ചുവരെയും ഭരിച്ച ആളിന് ഒരു സമയത്ത് ഒരു ഫോണെടുത്ത് കറക്കിയപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനും ഫോണെടുക്കാത്ത ഒരവസരം കൂടെ ഉണ്ടായി. അപ്പൊ ഇതൊന്നും എന്താണ്, ശാശ്വതമല്ല. ശാശ്വതമാണെന്ന് വിചാരിക്കുന്നിടത്താണ്, ശാശ്വതമാണെന്ന് വിചാരിക്കുന്ന എന്താണ് പ്രശ്നം? ഇതൊന്നും ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാം തകർന്നു. പണ്ട് എന്നോട് ഒരു സ്വാമി കൂടെ പറഞ്ഞു, എന്നോട് പറഞ്ഞാണ്, നോക്കൂ, ഞാൻ ശിവഗിരി, ഇതിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾ, രാഷ്ട്രീയം, സമുദായം, എല്ലായിടത്തും ഞാനൊരു നെറ്റ്വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണോ, ഇവിടുത്തെ സെക്രട്ടറി, ഇവിടുത്തെ പ്രസിഡന്റ്, ഇവിടുത്തെ ഭൂതം, ഭൂതം എന്ന് വെച്ചാൽ നിധി കാക്കുന്ന ഭൂതം, ട്രഷറർ, ഇവരെല്ലാം ഞാൻ പറയുന്നവരാണ്. ഇവിടെ സ്ഥാപനമുണ്ട്, സെൻട്രൽ സ്കൂൾ, ആശുപത്രി, അവിടെയൊക്കെ എന്റെ ആൾക്കാരായിരിക്കും. രാഷ്ട്രീയത്തെ എന്നെ അനുകൂലിക്കുന്നവരായിരിക്കും. ഏത് രാഷ്ട്രീയം എടുത്താലും, വലതുപക്ഷമായാലും ഇടതുപക്ഷമായാലും, സമുദായത്തിലെ എന്നെ അനുകൂലിക്കുന്നവര്, ഇതാണ് എന്റെ നെറ്റ്വർക്ക്. ഇതിനെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല. ഈ സംവിധാനം ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ എന്ത് ചെയ്യും? ആജീവനാന്തം ഇങ്ങനെയിരിക്കും. ചക്രവർത്തിയായിട്ട് അപ്പൊ നിങ്ങളൊക്കെ ശ്രമിക്കണേ സ്വാമിയൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി ഇങ്ങനെ. ഇതൊന്നും കേട്ട് കേൾവിയല്ല, മനസ്സിലായോ? അപ്പോ നമ്മളും അത്ഭുതത്തോട് നോക്കിയാൽ കൊള്ളാമല്ലോ, ഇങ്ങനെ ഒരു സംവിധാനം ഒരാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, നല്ലതാണ്. പക്ഷെ ഇത് നല്ലതാണ്, എപ്പോ ഇതൊക്കെ സ്വീകരിക്കും നല്ലതാണ്, നല്ലതാണ് എന്ന് പറയും. സ്വീകരിക്കും നല്ലതിന് ഇത്രയുടെയൊന്നും ആവശ്യമില്ല, മനസ്സിലായി? സുവേരിയുടെ നന്മയ്ക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളുടെയൊന്നും ആവശ്യമില്ല. നിങ്ങളെല്ലായിടത്തും നിങ്ങളുടെ ആളിനെ ഉണ്ടാക്കി വെക്കേണ്ടായിരുന്നു. ഇവിടെ നന്മയുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ട് വരും. പിന്നെ വേറെ ചിന്താഗതി പറയുന്ന സ്വാമി തന്നെ ഈ ഇവിടുത്തെ ഈ പുതിയ തലമുറയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ പുതിയ തലമുറയൊക്കെ പിന്നെ ആ സമയത്ത് ഇതൊക്കെ ചോദ്യം ചെയ്തവരാണെങ്കിലും പിന്നീട് പലർക്കും തോന്നിയിട്ടുണ്ട് അതാണ് ശരിയത്. കാരണം ഒരു ആൾക്കാരുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാകുന്നത് നമ്മൾ പശുവേലിയൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുറമെ ഒരുപാട് ദുഷ്ടശക്തികൾ അവരുടെ ആക്രമണം ഉണ്ടാവും. ഇത് ഒരു സ്മോക്ക് സ്ക്രീൻ, ഒരു പുകമറ ഉണ്ടാക്കുന്നതാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പോ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോ ഈ ഭരിക്കുന്നവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ ഇത്ര അമിഹിത ബന്ധങ്ങളൊക്കെ ഉണ്ടാകും, ഗുണ്ടാ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം, രാഷ്ട്രീയത്തിൽ തന്നെ നല്ലവരും മോശം ആൾക്കാരുണ്ട്, ഇത് മോശ രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ബന്ധം ഇതാണ്. നല്ലവരുമായിട്ട് ബന്ധം അധികം സ്ഥാപിക്കും, മോശം ആൾക്കാരുമായിട്ട് ബന്ധം, പ്രത്യേകിച്ചും ഗുണ്ടാ സംഘങ്ങളുമായിട്ട് ബന്ധം, ഇതൊക്കെ എന്തിനാണ്, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അപ്പോ ഇവിടെയുള്ള നമ്മുടെ പാവസ്വാമിമാരെ പഠിപ്പിക്കുന്നതാണ് എന്തെന്ന് വെച്ചാൽ, നമ്മളിത് ഭരിക്കുമ്പോൾ ഒരുപാട് ദുഷ്ടശക്തികളുടെ ആക്രമണം ഉണ്ടാവും. അപ്പൊ ഇവരെയൊക്കെ നേരിടണമെങ്കിൽ എന്ത് വേണം? നമുക്കും വേണം ശക്തികൾ. അപ്പോഴാണ് ഈ ചുറ്റും നിൽക്കുന്ന ഉപഗ്രഹങ്ങൾ അന്തം പെടുന്നത്. അപാരം സ്വാമിയുടെ ദീർഘവീക്ഷണം, സ്വാമിയുടെ ദീർഘവീക്ഷണം എത്ര എന്ന് വെച്ചാൽ, ജാതീയമായ അങ്ങേറ്റത്തെ അകൽച്ചയും വിദ്വേഷവും കുശുംബം അസൂയയും ആക്രമണങ്ങളും ഉണ്ടായിരുന്ന കാലത്ത് പോലും ഗുരു ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഏതെങ്കിലും ഗുണ്ടകളുടെ സഹായം കൊണ്ടാണ്. ഒരു ഗുണ്ടകളും ഗുരുവിന്റെ കൂടെ അതിന്റെയൊന്നും ആവശ്യമില്ല. പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരെന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോ ഇദ്ദേഹം ചെയ്യും, സ്വയം നിങ്ങളുടെയൊക്കെ ഒരു രക്ഷകനാണ് ഞാൻ. ആർക്കും ആരും രക്ഷകന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും അവരവരെങ്ങ് രക്ഷിച്ചാണ്. എല്ലാവരുടെയും രക്ഷകനാണ് ഞാൻ. അപ്പൊ എങ്ങനെ അതുകൊണ്ട് എന്ത് ചെയ്യും, രക്ഷകൻ എന്നുള്ളതല്ലെങ്കിൽ എനിക്ക് ആയുധങ്ങൾ വേണം. ഈ ആയുധങ്ങളാണ് ആര്? ഈ ഗുണ്ടകളും മറ്റും. അപ്പൊ ഇതൊക്കെ ഈ പാമസ്വാമിമാരതൊക്കെ വിശ്വസിക്കും, അതൊക്കെ ശരിയാണല്ലോ എന്ന് ചിന്തിക്കും. അപ്പൊ അവരും വിചാരിക്കും ശരി, അപ്പൊ ഇനി നമ്മളും വരുമ്പോഴും നമുക്കും എന്ത് വേണം, ഗുണ്ടകൾ ആവശ്യമാണ്. വാസ്തവത്തിൽ ഈ ഗുണ്ടകളും ഈ കൂട്ടുകെട്ടും ഒക്കെ എന്തിനാണ്, എന്തിനാണ് ഇതൊക്കെ? ഇത് വെച്ചാണോ ഭരിക്കാൻ പോകുന്നു? സ്വന്തം വീഴ്ചകൾ വരുന്നിടത്ത് ആ വീഴ്ചകളിൽ നിന്ന് കരകയറാനാണ് ഇവരെയൊക്കെ കൂട്ടുപിടിക്കുന്നത്. തന്റെ പോക്കെന്ന് പറയുന്നത് ശരിയായ ഡയറക്ഷനല്ല. അപ്പൊ തന്റെ പോക്ക് ശരിയല്ല എന്ന് ഒരാൾക്ക് സ്വയം ബോധ്യമാകുന്നു. അപ്പോ തെറ്റായ വഴിയിൽ പോകുമ്പോൾ അവിടെയാണ് ഇതിന്റെയൊക്കെ ആവശ്യം വരുന്നത്. ഗുണ്ടകളുടെയും ഈ പറയുന്ന മറ്റ് ബന്ധങ്ങളുടെയൊക്കെ ആവശ്യം വരുന്ന അവിടെയാണ്. പക്ഷെ അതൊക്കെ മറ്റുള്ളവരെങ്ങനെ ധരിപ്പിക്കും, നിങ്ങളുടെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ. അല്ല, എനിക്കിതിന്റെ എന്ന് ആവശ്യം, ഞാൻ എന്താണ്, സാക്ഷിയാണ്, നിർമ്മമനാണ്, അസംഗനാണ്, എനിക്കിതുമായിട്ടൊന്നും ഇതാണ് പറയുന്നത്. വായു തുറന്നാൽ ശീലാവധി വരത്തുള്ളൂ. പറയുന്ന ഇതാണ്, ഞാൻ അസംഗനാണ്, സാക്ഷിയാണ്, എനിക്കിതുമായിട്ടൊന്നും യാതൊരു ബന്ധുവുണ്ട്. പക്ഷെ നിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് എന്താണോ, അവരന് വേണ്ടി അഹർനിശം പറയും, കർപ്പണത വിട്ട് കൃപാലുവായ ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോ ഈ പാവസ്വാമിമാരൊക്കെ എന്ത് ചെയ്യും, സാഷ്ടാംഗം ചെയ്യും. അപ്പോഴവർ പറയും എന്താണോ, അല്ലോ നീയല്ലോ പരദൈവം. എല്ലാവരും അങ്ങനെ ആയിരുന്നു ഇവിടെ, എല്ലാവരും പരദൈവത്തിന് മണങ്ങും. ഞാനും മണങ്ങിയിട്ടുണ്ടല്ലോ, ഞാൻ പറയുന്നുണ്ട്. എന്റെ പോരായ്മകളുണ്ടെങ്കിൽ സമ്മതിക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് അങ്ങനെയാണ്. ഒരാൾക്കും നല്ലൊരു മാജിക്കാരനെ, നല്ലൊരു മാജിക്കാരൻ നമ്മുടെ മുമ്പിൽ ഒരു ആന ഉണ്ടായി കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചു പോകും. ഇല്ലേ, അത് മാജിക്കാരൻ്റെ കഴിവാണ്. നമ്മൾ മാജിക്കാണെന്ന് തിരിച്ചറിയാത്തടത്തോളം കാരണം അവിടെ ആനയുണ്ടെന്ന് ഇന്ദ്രജാലക്കാരൻ്റെ കഴിവാണ്. നമ്മളത് വിശ്വസിച്ചു. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും യാതൊരു കഴമ്പില്ലാത്ത കാര്യമാണ്. നമ്മൾ ശിവരിയുടെ സ്വാമിമാരെല്ലാം ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ, ഈ ഗ്രൂപ്പുകൾക്ക് ഇടം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ, അവർക്ക് ഇത്തരം സ്വാർത്ഥ താല്പര്യങ്ങൾ വരാൻ പാടില്ല. വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ വരാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ ഉത്തരം. അതാണ് നാളെ ഒരുവൻ വന്നു കഴിഞ്ഞു വരാൻ പാടില്ല, അത് തന്നെയാണ് എന്റെ ഇതൊന്നും സമൂഹത്തിന് ഇതൊന്നും അറിയത്തില്ല. ഇവിടെ എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുമ്പോൾ പുറത്തുള്ള ആൾക്കാർ ധരിക്കുന്നത് അവരെ ധരിപ്പിക്കുന്നതാണ്, അവരോട് പറഞ്ഞു കൊടുക്കുന്നത് വേറെ കാര്യങ്ങളൊക്കെയാണ്, ഇതൊന്നുമല്ല. ആരോ ഇവിടെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു, അതാണ് ഇതാണ് മറ്റൊരു തെറ്റിദ്ധരിപ്പിക്കുക. ഗീബൽസ് തന്ത്രങ്ങളാണ് പ്രയോഗിക്കുക. ഗീബൽസ് എന്ന് പറഞ്ഞാൽ അറിയാം, കേട്ടിട്ടുണ്ട്. ഹിറ്റ്ലറുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു. അതായത് ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊല്ലുമ്പോഴെല്ലാം ഗീബൽസ് അവിടെ ഇരുന്നു കൊണ്ട് വേറെ കഥകൾ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ജനം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റു കഥകൾ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവസാനം രണ്ടുപേരും ഒരുമിച്ചാ ചത്തത്. ഗീബൽസും ചത്തു, രണ്ടുപേരും ഒരുമിച്ച വെടിയുണ്ടക്കിരയായി. അപ്പൊ അതുപോലെ ഗീബൽസ് തന്ത്രങ്ങൾ അനുയായികളെ കൊണ്ട് പ്രചരിപ്പിക്കും. ഞാൻ പറഞ്ഞല്ലോ പാട്ട് പാടാൻ ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഞാൻ ഇങ്ങനെ തുറന്നു പറയുന്നത് ആരെയും വിമർശിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല പറയുന്നത്, ഓരോരുത്തരും സ്വയം വിമർശിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയല്ല ആശ്രമം പോകേണ്ടത്, ഇങ്ങനെയല്ല സ്വാമിമാര് പോകേണ്ടത്, ഇങ്ങനെ വരാൻ പാടില്ല. ഇതൊക്കെ എല്ലാ മിക്കവാറും സ്വാമിമാർക്കെല്ലാം ഇതൊക്കെ അറിയാം, അറിയാൻ വയ്യാതെ ഒന്നുമില്ല. നിങ്ങൾക്ക് മാത്രമേ ഇത് അധികം അറിയാൻ പാടില്ലാത്തതുണ്ട്. അറിഞ്ഞാലും ഈ അറിവിനൊരു കുഴപ്പമുണ്ട്. നമ്മള് സ്മൃതി ഭ്രംസ് എന്ന് വെച്ചാൽ മറന്നു പോകും, മറന്നു പോകും. അപ്പോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർത്തോണ്ടിരിക്കണം. നമ്മൾ സ്വയം ഓർത്തുകൊണ്ടിരിക്കണം, ഇതൊക്കെയാണ് ദോഷം ചെയ്യുന്നത്, ഇങ്ങനെ വരാൻ പാടില്ല, ഇതല്ല ഇതിന്റെ വഴി, ശരിയായ വഴിക്ക് പോകണം. പിന്നെ ചിലര് ചിന്തിക്കും ഇത് നമ്മളിങ്ങനെ പറയുമ്പോ ജനങ്ങൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ളത്. അപ്പൊ ജനങ്ങളിതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് മോശമേ വിചാരിക്കത്തില്ലേ അല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. അത് ഈ പൂച്ച പാര പിടിക്കും പോലെയാണ്, ജനങ്ങൾക്ക് ഇനി കൂടുതൽ അറിയാം. നമ്മൾ സ്വയം സമാധാനിക്കേണ്ട എന്താണ്, ഇതൊക്കെ നമുക്ക് മാത്രമേ അറിയാവൂ. ഇതൊക്കെ എന്താണ് അങ്ങാടി പാട്ടാണ് ഇതൊക്കെ, അല്ല ഇതൊന്നും രഹസ്യമായ കാര്യങ്ങളൊന്നുമല്ല. നമ്മളാണ് ഇത് മറന്നു പോകുന്നത്, ജനം ഇതൊന്നും മറക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഉറക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പറയണം. ആദ്യം എന്ത് ചെയ്യണം, സന്യാസിമാര് ശരിയാകണം. ശരിയായതിന് ശേഷം പിന്നെ വേണം എന്ത് ചെയ്യേണ്ട, അഹർനിശം പ്രയത്നം ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. വേണമെങ്കിൽ ഇനിയും പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ കേൾക്കുമ്പോ ആർക്കും ഉറക്കം വരുന്നില്ല, ഇല്ലെങ്കിൽ ആക്റ്റീവായി പലരും. എങ്ങനെ മനസ്സിലായി നോക്കാം.